പ്രപഞ്ചം എന്ന് പറഞ്ഞ ഒരു കോമ ഇട്ടിട്ടുണ്ട്, അതിന്റെ ആവശ്യമില്ല. നിറയെ ഇത് എവിടെ നിന്നാണ് വരുന്നത് ഇടുന്നതെന്ന് അറിയത്തില്ല. കോമയും കുത്തും ആവശ്യമില്ല, അതിന്റെ ആവശ്യം അവിടെ ഇല്ല. പഞ്ച്വേഷൻ എന്ന് പറയുന്നത് കാര്യം മനസ്സിലാക്കാതെ, അർത്ഥം മനസ്സിലാക്കാതെയാണ് ഇങ്ങനെയൊക്കെ കോമയും കുത്തും ഒക്കെ ഇട്ട് വയ്ക്കുന്നത്. ആൾക്കാർക്ക് ആശയക്കുഴപ്പം ഉണ്ടാക്കുന്നതാണ്, എന്തെന്നും ആവശ്യമില്ല. ഈ പ്രസവം പ്രസിദ്ധീകരിക്കുമ്പോഴെങ്കിലും ഇതൊക്കെ ഒഴിവാക്കണം. പ്രപഞ്ചം എന്താണെന്ന് പറയുകയാണ്. പ്രപഞ്ചത്തിന്റെ നിർവചനമാണ് ഈ കൊടുത്തിരിക്കുന്നത്. എന്താണ് പേരായിരം, പ്രതിഭയായിരം, എണ്ണമറ്റ പേര്, എണ്ണമറ്റ ചിന്ത, അറിവ്, പ്രപഞ്ചത്തെക്കുറിച്ച് വരുന്ന ബോധം ഏതായാലും അത് ഇങ്ങ് ഇവിടെ, ഇവിടെ എന്ന് വെച്ചാൽ പ്രപഞ്ച അനുഭവത്തിൽ എന്നർത്ഥം. പ്രപഞ്ചാനുഭവത്തെ സംബന്ധിച്ച് പറയണം. അതിൽ പ്രധാനമായ രണ്ടു വരുന്ന കാര്യങ്ങളാണ് പേരും ശബ്ദവും ബോധവും. പ്രപഞ്ചത്തെക്കുറിച്ചുള്ള ബോധം തന്നെ ഇവറ്റിൽ, ഇവയിൽ എന്നർത്ഥം. ഇവയിൽ എന്ന് വെച്ചാൽ ഏതിൽ, അതിലാണ് പേരിലും പ്രതിഭയിലും. ആരാലഴും വിഷയം, ആരാത്ത് എന്ന് പറയുന്ന സംസ്കൃത പദമാണ് ആരാത്ത്. മലയാളത്തിൽ ആരാലെന്ന് പറയും. തകാരം മലയാളത്തിൽ വരുമ്പോൾ ഇല്ലെന്ന് ഉച്ചരിക്കും, അങ്ങനെ ആരാലെന്നാകും. എത്ത് തത്തൊക്കെ പഴയ കാലത്ത് എഴുതുന്ന എല്ല് തല്ലെന്നാണ്. ആരാത്ത് എന്ന് പറയുന്നതിന് രണ്ട് വിരുദ്ധാർത്ഥമാണ്. ദൂരെന്നും സമീപമെന്ന് രണ്ടർത്ഥത്തിൽ ഉപയോഗിക്കും. ആരാത് ദൂര സമീപയോഹോ എന്ന് പറയും. അപ്പൊ ആരാത് എഴുന്നാന്ന് വെച്ചാൽ പ്രകടമാകുന്നു. പ്രകടമാകുമെന്ന് വെച്ചാൽ അനുഭവത്തിന് വിഷയമാകുന്നു. ഇവിടെ ദൂരെയും അടുത്തും എന്ന് വെച്ചാൽ സർവത്ര അനുഭവത്തിന് വിഷയമാകുന്നതാണ്. ആകുന്ന വിഷയമാണ് അത്, വിഷയത്തിന്റെ വിശേഷണമാണ്. അതായത് പേരിലും പേരിനോടും പ്രതിഭയോടും ചേർന്ന് സർവത്ര പ്രകടമാകുന്ന വിഷയം അതാണ് ആയിരമാം പ്രപഞ്ചം, എണ്ണമറ്റ പ്രപഞ്ചം. നമ്മളീ അനുഭവിക്കുന്നതല്ല. അപ്പൊ പ്രപഞ്ചം എന്താണെന്ന് പറയുക, എന്നുവെച്ചാൽ ഇത് അദ്വൈത സിദ്ധാന്തപരമായ ഒരു കാഴ്ചപ്പാടാണ്. പ്രപഞ്ചത്തെ സംബന്ധിച്ച് അദ്വൈതത്തിന്റെ കാഴ്ചപ്പാട് ഇതാണ്. പേരിനോടും പ്രതിഭയോടും ചേർന്ന് അനുഭവപ്പെടുന്ന വിഷയങ്ങളാണ് പ്രപഞ്ചം എന്ന് ചുരുക്കം. ഇവിടെ സർവത്ര നമ്മളെ എവിടെയായാലും അവിടെയെല്ലാം നമ്മൾ ഈ പ്രപഞ്ചത്തെ അനുഭവിക്കുന്നു. അതുകൊണ്ടാണ് ആരാലെന്ന് പറഞ്ഞത് സർവത്ര, അടുത്തും ദൂരെയും. പ്രപഞ്ചത്തെ എങ്ങനെ അറിയുന്നു, വിഷയങ്ങളായി അറിയുന്നു. വിഷയം എന്ന് പറയുന്നത് കൊണ്ട് അത് അനുഭവിക്കുന്നത് കൊണ്ട് തന്നെ വിഷയം. അത് എങ്ങനെ അനുഭവപ്പെടുന്നു, പേരിനോടും പ്രതിഭയോടും ബന്ധപ്പെട്ട് ചേർന്ന്. അതാണ് ഇവറ്റിൽ എന്ന് പറഞ്ഞത്. ഇവറ്റിൽ എന്ന് വെച്ചാൽ ഇവയോട് ബന്ധപ്പെട്ടെന്ന് ഏതിനോട്? ഏവനോട് ബന്ധപ്പെട്ടാണ്? പ്രതിഭയ്ക്ക്. ഇതാണ് പ്രപഞ്ചം. ഇങ്ങനെയാണ് അദ്വൈതികൾ പ്രപഞ്ചത്തെ കുറിച്ച് പറയുന്നത്. അദ്വൈത സുഖം, സുഖത്തിന്റെ കാര്യം ഇവിടെ പറയുന്നു. ഇവിടെ പറയുന്ന പ്രപഞ്ചത്തിന്റെ കാര്യം. വിഷയം എന്ന് പറഞ്ഞാൽ നമ്മൾ എന്തിനെ അറിയുന്നു അതിന് വിഷയം എന്ന് പറയും. അസുഖമോ ദുഃഖമോ അങ്ങനെയൊന്നുമില്ല. എന്ത് നമ്മൾ അറിഞ്ഞാലും അതിനെ എന്ത് പറയും? വിഷയം എന്ന് പറയും. സാധാരണ മലയാളം നാടൻ ഭാഷയിൽ പറയുമ്പോഴാണ് വിഷയം എന്ന് പറഞ്ഞാൽ എന്തോ മനുഷ്യനെ വലയ്ക്കുന്നതാണെന്ന് പറയും. എന്നെ വിഷയങ്ങളോട് നിന്ന് ഭ്രമം വരരുത് എന്നൊക്കെ പറയുമ്പോൾ അവിടെ എന്തോ സൂചിപ്പിക്കുന്ന കാര്യമെന്ന് തോന്നുന്നു. അത് സാധാരണ നാടൻ ഭാഷയിൽ പറയുന്ന വിഷയം എന്ന് പറഞ്ഞാൽ അങ്ങനെ അല്ല. വിഷയം എന്ന് പറഞ്ഞാൽ നമ്മൾ എന്തറിയുന്നു അത് വിഷയം. സുഖിപ്പിച്ചാലും ദുഃഖിപ്പിച്ചാലും എന്താ ഇത്? ശാസ്ത്രത്തിന്റെ ഭാഷ, മറ്റത് ലൗകിക ഭാഷ. വ്യത്യാസം എന്തറിഞ്ഞോ അത് വിഷയമാണ്. ഇപ്പൊ വിഷയമാണ് പ്രപഞ്ചം, അറിയുന്ന വിഷയങ്ങളാണ് പ്രപഞ്ചം എന്ന. അദ്വൈതത്തിന്റെ കാഴ്ചപ്പാട് അല്ലെങ്കിൽ അദ്വൈതം എന്ന് പറയുന്ന തത്വചിന്തയുടെ നിർവചനം ഇങ്ങനെയാണ് പ്രപഞ്ചത്തെ സംബന്ധിച്ച്. അപ്പൊ അദ്വൈതം എന്ന് പറയുന്ന ഒരു ശാസ്ത്രത്തിൽ പ്രപഞ്ചത്തെ ഇങ്ങനെ കാണുന്നു നമ്മൾ പ്രത്യേകം മനസ്സിലാക്കും. പ്രപഞ്ചത്തിനെ നിർവചിക്കുന്ന ഇങ്ങനെയാണ്. പൊതുവെ ഏത് അദ്വൈത ഗ്രന്ഥങ്ങൾ എടുത്താലും ഇങ്ങനെ തന്നെ നിർവചിക്കുന്നു. പേരും പെരും, പേരും പ്രതിഭയും അതിനോട് ബന്ധപ്പെട്ട് അനുഭവപ്പെടുന്നതാണ്. അതുകൊണ്ട് വിഷയം എന്ന് പറഞ്ഞാൽ അനുഭവപ്പെടുന്നതെന്നുള്ള അർത്ഥമേ ഉള്ളൂ, വേറെ അർത്ഥമൊന്നും എടുക്കരുത്. നാടന്റെ അർത്ഥങ്ങളൊന്നും എടുക്കരുത്. പിന്നെ വിഷയത്തിന് ബന്ധിപ്പിക്കുന്നതെന്നൊരർത്ഥമുണ്ട്, അതും ഇത്തരം ശാസ്ത്രങ്ങളിൽ പറയുന്ന അർത്ഥമാണ്. വിഷയം എന്ന് വെച്ചാൽ മനുഷ്യനെ ബന്ധിപ്പിക്കുന്നു. അത് ബന്ധിപ്പിക്കുന്നത് സുഖം മാത്രമല്ല, ദുഃഖമായാലും ബന്ധിപ്പിക്കും. സുഖം പോലെ തന്നെ ബന്ധനമാണ് എന്ത്? ദുഃഖം. വിഷയം എന്ന് പറയുന്നത് സംസ്കൃത ശബ്ദമാണ്. ഷിഞ്ഞ് ബന്ധന എന്ന് പറയുന്നത് ധാതുവിൽ നിന്നുണ്ടായതാണ്. അതുകൊണ്ടാണ് അതിന് വിഷയത്തിന് ബന്ധനമെന്നർത്ഥം, ബന്ധിപ്പിക്കുന്നതെന്നർത്ഥം വരുന്നത്. ഇവിടെ അറിയുന്നതെന്നുള്ള അർത്ഥമേ ഉള്ളൂ. ആ അർത്ഥം ഇവിടെ പറയുന്നത് അറിയുന്നത് വിഷയം. പിന്നെ വേറൊന്നും ഇവിടെ പറഞ്ഞിരിക്കുന്ന പേര്, സാധാരണ ഗുരു പറയുമ്പം പേരെന്ന് പറയുമ്പം രൂപവും പറയാറുണ്ട്. നീ നാമരൂപമതി നാനാവിധ പ്രകൃതിമാനായി നിന്നറിയും ഈ ഞാനായ ദമ്പോതി എന്നൊക്കെ പറയുന്നിടത്ത് എന്താണ്? നാമവും രൂപവും പറയും. ഇവിടെ പേരെന്നേ പറഞ്ഞിട്ടുള്ളൂ, നമ്മൾ അതുകൂടെ ചേർത്തോളും. കാരണം പേര് വരുന്നിടത്ത് അതിന്റെ രൂപവും വരും. അപ്പൊ പറഞ്ഞില്ലെങ്കിൽ നമ്മൾ എടുത്തോണ്ട്, കാരണം ഗുരു മറ്റുള്ള സ്ഥലങ്ങളിൽ അത് പറയുന്നുണ്ട്. പേരും എന്താണ് നാമവും രൂപവും രണ്ടും എടുക്കാം. ശബ്ദവും രൂപം എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മളീ കാണുന്ന ആകൃതി, നിറം, ഇതിനെയൊക്കെ രൂപം എന്ന് പറയും. അങ്ങനെയുള്ള നമ്മൾ പ്രപഞ്ചത്തെ അറിയുന്നത്. അത് നമ്മൾ കണ്ണുകൊണ്ട് കാണുമ്പം പ്രപഞ്ചത്തെ നമ്മൾ കണ്ണാണ് ഒരു പ്രധാനപ്പെട്ട ഇന്ദ്രിയം. കണ്ണുകൊണ്ട് കാണുമ്പോൾ അതിന്റെ നിറത്തെ കാണുന്നു, ആകൃതിയെ കാണും. കേൾക്കുമ്പോൾ ശബ്ദത്തെ കേൾക്കുന്നു. അപ്പൊ കേട്ടറിയുന്ന പ്രപഞ്ചമുണ്ട്, അതും വിഷയമാണ്. കണ്ടറിയുന്ന പ്രപഞ്ചമുണ്ട്, അതും വിഷയമാണ്. പിന്നെ ഈ എല്ലാ മറ്റിന്ദ്രിയങ്ങളിലൂടെ അറിയുന്ന വിഷയങ്ങളുണ്ട്, അത് പ്രപഞ്ചമാണ്. പിന്നെ ഇതെല്ലാം കൂടെ ചേർത്ത് മനസ്സുകൊണ്ടറിയുന്ന വിഷയമുണ്ട്, അതും പ്രപഞ്ചമാണ്. ചുരുക്കത്തിൽ എന്താണ്? വിഷയമാണ് പ്രപഞ്ചം. വിഷയം എന്ന് പറഞ്ഞാൽ അർത്ഥം മാറിപ്പോയത് എന്താണ്? അറിയുന്നതാണ് പ്രപഞ്ചം. ഇപ്പൊ പേരെന്ന് പറയുന്നിടത്ത് നാമവും രൂപവും എന്ന് ചേർക്കാം. ഗുരു മറ്റു സ്ഥലത്ത് പറഞ്ഞിട്ടുള്ളതാണ്, ഇവിടെ പറഞ്ഞിട്ടില്ലെങ്കിലും അതെടുക്കാം. പ്രസിദ്ധമായതുകൊണ്ട് അങ്ങനെ എടുത്തു. പിന്നെ ബാക്കിയുള്ള സ്ഥലത്ത് പേര് രൂപം നാമരൂപം എന്ന് പറയും. അതിന് വേറെ ഇവിടെ പറഞ്ഞ പ്രതിഭ എന്ന് പറഞ്ഞു, ബോധം. അപ്പോ നാമവും രൂപവും ബോധവും, നാമത്തെയും രൂപത്തെയും കുറിച്ചുള്ള ബോധം എന്ന് പ്രത്യേകം മനസ്സിലാക്കി. പ്രതിഭ എന്ന് പറയും നാമത്തെയും രൂപത്തെയും കുറിച്ചുള്ള ബോധം, അതാണ് പ്രതിഭ. ഇതെല്ലാം എണ്ണമറ്റതാണ്, ഇതാണ് പ്രപഞ്ചം. ഇപ്പോ അവിടെ ഇതൊക്കെ സാമാന്യമായി പറയുകയാണ്. സാമാന്യമായി മനുഷ്യരെ സംബന്ധിച്ച് പറയുന്ന കാര്യമാണിതെല്ലാം. അപ്പൊ വേണമെങ്കിൽ ഒരാൾക്ക് ചോദിക്കാം, ഒരാൾ ജീവിതത്തിൽ കണ്ടിട്ടേ ഇല്ല അയാൾ കണ്ണിന് കാഴ്ച. കാഴ്ചയില്ലെങ്കിൽ അയാളുടെ പ്രപഞ്ചത്തിൽ രൂപമുണ്ടോ? കണ്ടിട്ടേ ഇല്ല. ഇല്ല. അതിൽ ചിലർ അങ്ങനെയുണ്ട്, ജനിച്ചിട്ട് ശബ്ദമേ കേട്ടിട്ടില്ല, അങ്ങനെയുള്ള ആൾക്കാർ. അപ്പോ അവരെ സംബന്ധിച്ചിടത്തോളം എന്താണ്? ശബ്ദമില്ല, ശബ്ദത്തിന്റെ പ്രതിഭയില്ല, ബോധമില്ല. അപ്പൊ അവരുടെ വിഷയം എന്തായിരിക്കും? അവരുടെ പ്രപഞ്ചം എന്താണ്? ദൃശ്യപ്രപഞ്ചം. കാണാത്തവരും ഉണ്ടല്ലോ, ചിലർക്ക് രണ്ടുമില്ല. ചില നിർഭാഗ്യവാന്മാരൊക്കെ എന്താണ്, കാണാനും പറ്റില്ല ജന്മന, കേൾക്കാനും പറ്റത്തില്ല. അപ്പൊ അവരെ സംബന്ധിച്ച് നാമവുമില്ല രൂപവുമില്ല. അപ്പൊ അവർക്ക് പ്രപഞ്ചമില്ല. അത് തന്നെ നാമത്തെയും രൂപത്തെയും സംബന്ധിച്ചുള്ള പ്രപഞ്ചം. മാനസികമായ പ്രപഞ്ചം നാമത്തെയും രൂപത്തെയും സംബന്ധിച്ചുള്ള പ്രപഞ്ചം വേണമെങ്കിൽ എന്ത് വേണം? കാണുകയും കേൾക്കുകയും വേണ്ടേ? ഇത് പൊതുവായി പറഞ്ഞിരിക്കുകയാണ്, അങ്ങനെയുള്ള ആൾക്കാരെ ഉദ്ദേശിച്ചല്ല. കാണാനും കേൾക്കാനും പറ്റുന്ന മനുഷ്യരെ സംബന്ധിച്ചാണ് ഈ പറയുന്നത്. ഒരാൾക്ക് ജീവിതത്തിൽ കേട്ടിട്ടില്ലെങ്കിൽ അയാൾക്ക് പിന്നെ എന്താണ്, ശബ്ദത്തിന്റെ പ്രതിഭയില്ല, ശബ്ദത്തിന്റെ ബോധമില്ല. ജന്മന കാണാൻ കഴിയുന്നില്ലെങ്കിൽ അയാൾക്ക് രൂപത്തിന്റെ പ്രതിഭയില്ല, ബോധമില്ല. രണ്ടിന് ശേഷിയില്ലെങ്കിൽ രണ്ടിന്റെയും പ്രതിഭയില്ല. അതില്ലാതെ അയാൾക്ക് സ്പർശിച്ചറിയുന്ന ആ പ്രതിഭയുണ്ട്. സ്പർശത്തും പ്രതിഭയും കാണും, മണത്തറിയുന്ന മണവും അതിന്റെ പ്രതിഭയും ഉണ്ടാവും, രസവും അതിന്റെ പ്രതിഭയും ഉണ്ടാവും. അപ്പൊ ഏതെങ്കിലും ഒന്നോ രണ്ടോ മൂന്നോ ഇന്ദ്രിയങ്ങൾ ഇല്ലാതെ പോയി കഴിഞ്ഞാൽ ആ വിഷയവും അതിന്റെ പ്രതിഭയും ഉണ്ടാകത്തില്ല, മറ്റ് വിഷയങ്ങളും മറ്റ് പ്രതിഭയും ഉണ്ടാവും. ഇപ്പൊ തത്വചിന്തയിൽ യോജിക്കുന്ന കാര്യങ്ങളാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. കാരണം ഇപ്പൊ ശബ്ദം എന്ന് തന്നെ പറയുന്നു. അത് ഇതൊക്കെ മനുഷ്യനെ സംബന്ധിച്ചാണ് ഈ നിയമങ്ങളൊക്കെ ഈ പറയുന്നതല്ല. മറ്റു ജീവികളെ സംബന്ധിച്ച് നമുക്ക് കേൾക്കാൻ വയ്യാത്ത ശബ്ദം മറ്റു ജീവികൾ കേൾക്കും. ശബ്ദം കൊണ്ട് ഒരു പ്രത്യേക തരംഗാവൃത്തി മാത്രമേ നമുക്ക് കേൾക്കാൻ പറ്റൂ. മനുഷ്യൻ നമ്മുടെ യന്ത്രങ്ങളൊക്കെ അതിന് പറ്റിയതാണ്. ഹൈപ്പർ സോണിക് സൂപ്പർ സോണിക് എന്നൊക്കെ പറഞ്ഞ് നമുക്ക് കേൾക്കാൻ പറ്റില്ല. അങ്ങനെ ശബ്ദം കൊണ്ട് ഈ പ്രപഞ്ചത്തിൽ അനുകൂലിച്ചിട്ട് നമുക്ക് യാതൊരു ബോധവും ഇല്ല. അങ്ങനെയുള്ള ഒരു പ്രപഞ്ചവും നമുക്കില്ല. അപ്പൊ നമ്മൾ കാണുന്ന പ്രപഞ്ചം മാത്രമല്ല, മറ്റു പ്രാണികളെ പ്രപഞ്ചം വേറെയാണ്. ശബ്ദപ്രപഞ്ചം എന്ന് പറയുന്ന വേറെയാണ്. കാരണം നമ്മുടെ ആ എന്താണ് നമ്മുടെ ബ്രെയിന് നമ്മുടെ ബ്രെയിൻ ഇങ്ങനെ പരിണാമം കൊണ്ട് ഈ വികാസം പ്രാപിച്ചിരിക്കുന്ന ഈ ബ്രെയിനിന് തിരിച്ചറിയാൻ പറ്റുന്നുള്ള ബ്രെയിനാണ് ശബ്ദത്തെ തിരിച്ചറിയുന്നത്. ആ ശബ്ദങ്ങളുടെ വിഷയമേ നമ്മൾ അറിയുന്നുള്ളൂ. അപ്പൊ നമ്മളെക്കാൾ ശേഷിയുള്ള മറ്റ് തരത്തിൽ ശേഷിയുള്ള ബ്രെയിനുള്ള പ്രാണികളുണ്ട്. അവർക്ക് മറ്റ് തരംഗ ആവൃത്തിയുള്ള ശബ്ദങ്ങൾ അവർക്ക് പിടിച്ചെടുക്കാൻ പറ്റും. അപ്പൊ ആ കാര്യത്തിൽ അവർ നമ്മളെക്കാളും മയച്ചിരിക്കുകയാണ്. അപ്പൊ അവരുടെ പ്രപഞ്ചം വേറെയാണ്, അവർ ശബ്ദത്തിലൂടെ അറിയുന്ന പ്രപഞ്ചം വേറെയാണ്. അതൊക്കെ മനുഷ്യന് മാത്രം ഇതാണ്, മനുഷ്യനെ സംബന്ധിച്ച് പറയുന്ന കാര്യമാണ്. നമ്മുടെ ബ്രെയിൻ എന്താണ് മനുഷ്യന്റെ ബ്രെയിൻ എന്ന് വെച്ചാൽ മനുഷ്യന് ഈ ഇവിടെ അതിജീവിക്കുന്നതിന് വേണ്ടി പരിണമിച്ചുണ്ടായ ഒരു വസ്തുവാണ് മനുഷ്യന്റെ ബ്രെയിൻ. മനുഷ്യന്റെ അതിജീവനത്തിന് അത് സാധിക്കും, ഇവിടെ നിലനിൽക്കാൻ പറ്റും മനുഷ്യൻ. അതുകൊണ്ടത് ഏറ്റവും മികച്ചതെന്ന് പറയാൻ പറ്റില്ല. ഏറ്റവും മികച്ചതെന്ന് വെച്ചാൽ എന്ത് വേണം, മറ്റുള്ള എല്ലാ ജീവികളുടെ ബ്രെയിനിനും ഉള്ള സംവിധാനങ്ങളെല്ലാം നമുക്കും വേണം, അതൊന്നും നമുക്കില്ല. അവിടെയൊക്കെ നമ്മളൊരു പരാജയമാണ്. അപ്പൊ നമ്മുടെ പ്രപഞ്ചമല്ല അവരുടെ പ്രപഞ്ചം. അവരറിയുന്നത് നമ്മളറിയും പോലെ. ഇതെല്ലാം നമ്മുടെ പ്രപഞ്ചത്തെ നിശ്ചയിക്കുന്നത് നമ്മുടെ ബ്രെയിനാണ്. ഇതാണ് അപ്പൊ അതിനെക്കുറിച്ചാണ് പറയുന്നത്. അപ്പൊ ഈ പറയുന്നതൊക്കെ നമ്മൾ മനസ്സിലാക്കണം. പ്രപഞ്ചത്തെ മൊത്തം പറയണമെന്ന് വെച്ചാൽ അത് പറയാൻ പറ്റില്ല. കാരണം മനുഷ്യന്റെ ബോധത്തിന് മനുഷ്യന്റെ പ്രതിഭയ്ക്ക് വിഷയമായ പ്രപഞ്ചത്തെക്കുറിച്ചാണ് പറയുന്നത്. മനുഷ്യന്റെ ബോധത്തിനപ്പുറവും പ്രപഞ്ചമുണ്ട്. മനുഷ്യന്റെ ബോധത്തിൽ അറിയുന്ന പ്രപഞ്ചത്തിന് ഒബ്സർവബിൾ യൂണിവേഴ്സ് എന്ന്. മനുഷ്യന് ഏതെങ്കിലും തരത്തിൽ ചിന്തിച്ചും ഏതെങ്കിലും തരത്തിൽ കണ്ടെത്താൻ പറ്റിയ ഒരു പ്രപഞ്ചം. അപ്പോ പ്രപഞ്ചത്തിനൊരു അതിര് നിർണയിക്കാം. അപ്പൊ മനുഷ്യരെപ്പോഴും എന്താണ് പുതിയ പുതിയ പ്രപഞ്ചങ്ങളെ കണ്ടെത്തിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് മനസ്സിലാകുന്നത് എന്താണ് പ്രപഞ്ചത്തിനൊരു അതിരില്ല. നിരന്തരം കണ്ടെത്തിക്കൊണ്ടിരിക്കുകയാണ്. അവന്റെ ഭൗതിക വിജ്ഞാനം വളരുന്നതനുസരിച്ച് അവന്റെ പ്രപഞ്ചത്തെക്കുറിച്ചുള്ള അവന്റെ കാഴ്ചപ്പാട് മാറി മാറി വരികയാണ്. പുതിയ പുതിയ പ്രപഞ്ചത്തെ കണ്ടെത്തുകയാണ്. അപ്പൊ അതുകൊണ്ട് മനസ്സിലാക്കാൻ എന്താണ് നമ്മൾ ഇന്നുവരെ അറിഞ്ഞതോ ഇപ്പൊ അറിഞ്ഞുകൊണ്ടിരിക്കുന്നതല്ല പ്രപഞ്ചം. അത് മനുഷ്യൻ എന്താണ് ഭൗതികമായി അതിനെ അറിഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അത് മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇപ്പൊ അതല്ല നമ്മളെ സംബന്ധിച്ച് അറിവില്ലാത്ത പ്രപഞ്ചമാണ്, അറിയില്ല എന്ന് പറയാൻ പറ്റും ഒരു ശാസ്ത്രത്തിൽ. പിന്നെ നമ്മുടെ ഇന്ദ്രിയങ്ങൾ കൊണ്ട് നമ്മൾ അറിയുന്നു വളരെ പരിമിതമായ കാര്യങ്ങളെ അറിയുന്നു. ഈ പ്രപഞ്ചത്തിന്റെ വളരെ ഒരു ചെറിയ അംശമേ നമ്മൾ ശബ്ദം കൊണ്ടും കണ്ണുകൊണ്ടും നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങൾ കൊണ്ടും ഗ്രഹിക്കുന്നുള്ളൂ. ഇപ്പൊ പരമാണു എന്ന് പറയുന്നു, നമ്മളെ പഞ്ചേന്ദ്രിയം കൊണ്ട് ഗ്രഹിക്കാൻ പറ്റും? പറ്റത്തില്ല. ഇപ്പൊ സൂര്യനെയും ചന്ദ്രനെയൊക്കെ നമ്മൾ പഞ്ചേന്ദ്രിയങ്ങൾ കൊണ്ട് ഗ്രഹിക്കുന്നു. അതെന്താണ്? അതിന്റെ വെറുമൊരു പുറന്തോടാണ് നമ്മൾ ഗ്രഹിക്കുന്നത്. ദൂരെ നിന്ന് കാണുമ്പോൾ ഒരു പ്ലേറ്റ് പോലെ കാണും, ഇതാണ് സൂര്യനും ചന്ദ്രനും. പിന്നെ വളരെ വിദൂരത്തിലുള്ള നക്ഷത്രങ്ങൾ, ഗാലക്സികൾ നമ്മൾ കാണുന്നതല്ല, അറിയുന്നുമില്ല, നമ്മുടെ ഇന്ദ്രിയങ്ങൾ കൊണ്ട് മനസ്സുകൊണ്ട് ചിന്തിക്കാൻ പറ്റില്ല. പിന്നെ ആധുനിക മനുഷ്യൻ എന്ത് ചെയ്യുന്നു, പഠിച്ച് പഠിച്ച് പഠിച്ചാണ് അവിടേക്ക് എത്തിച്ചത്. അപ്പോഴാണോ മനസ്സിലാകുന്ന പ്രപഞ്ചത്തിൽ ഇങ്ങനെ ഇങ്ങനെ ഇങ്ങനെ ഡാർക്ക് എനർജി, ഡാർക്ക് മാറ്റർ എന്തെല്ലാം ഉണ്ട് പ്രപഞ്ചത്തിൽ. മനുഷ്യന് ഒരു കാലത്ത് മനുഷ്യന് ചിന്തിക്കാൻ പോലും കഴിയാത്ത കാര്യം. അപ്പൊ ഇവിടെ ഇപ്പൊ പറയുന്ന എന്താണ്, തത്വചിന്തി പറയുന്ന നമ്മൾ അറിയുന്ന പ്രപഞ്ചത്തെ കുറിച്ച് പറയാം. അതുകൊണ്ടാണ് അതിന് വിഷയം എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് വിഷയം എന്ന് പറഞ്ഞാൽ അറിയപ്പെടുന്ന പ്രപഞ്ചം. അപ്പൊ തത്വചിന്തകന്മാരെല്ലാം എപ്പോഴും അവർക്ക് അറിയാൻ പറ്റുന്ന പ്രപഞ്ചം, അതിനെ കുറിച്ചാണ് ചിന്തിക്കുന്നത്. ഇനി ഇന്ദ്രിയങ്ങളിലൂടെ അറിയാൻ പറ്റിയില്ലെങ്കിൽ അവർ ഭാവന ചെയ്യും പ്രപഞ്ചത്തെ കുറിച്ച്. അത് സത്യമോ അസത്യമോ എന്നാലും ഭാവന ചെയ്യും. ഇപ്പൊ സ്വർഗം നരകം അങ്ങനെയുള്ള സ്ഥലങ്ങളുണ്ടെന്ന് പറയും. ഇപ്പൊ അമേരിക്ക യൂറോപ്പൊക്കെ ഉണ്ടെന്ന് പറയുന്ന പോലെ സ്വർഗം നരകം ഇങ്ങനെ സ്ഥലങ്ങളുണ്ടെന്ന് ഭാവന ചെയ്യും. അത് ഭാവന ഇതിലൂടെ അവൻ കണ്ടെത്തുന്ന കാര്യങ്ങളാണ്. അത് വേറൊരാളെ നമുക്ക് ബോധ്യപ്പെടുത്താൻ പറ്റത്തില്ല. എന്താണ് നിങ്ങൾക്ക് അമേരിക്ക പോയിട്ട് ഇവിടെ നിന്ന് എല്ലായിടത്തും പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ, എന്താണ് അമേരിക്ക എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട്, എല്ലാ തരത്തിലും വേറൊരാളെ ബോധ്യപ്പെടുത്താൻ പറ്റും. അതുപോലെ സ്വർഗത്ത് പോയി സ്വർഗത്തെ കുറിച്ച് ബോധ്യപ്പെടുത്താൻ പറ്റും, പറ്റത്തില്ല. പക്ഷെ മനുഷ്യനെ വിശ്വസിപ്പിക്കാം, വിശ്വസിക്കുന്നു ബോധ്യപ്പെടുന്ന രണ്ടും രണ്ടാണ്. മനുഷ്യനെ പറഞ്ഞ് വിശ്വസിപ്പിക്കാം, ആ അങ്ങനെ സ്വർഗം എന്ന് പറയുന്ന അവിടെ ഒരു സ്ഥലമുണ്ട് എന്നൊക്കെ പറഞ്ഞ് മനുഷ്യനെന്ത് ചെയ്യും, വായും പൊളിച്ച് അവനെ വിശ്വസിക്കും, വിശ്വസിപ്പിക്കാൻ പറ്റും. വിശ്വസിച്ചുകൊണ്ട് അതുണ്ടെന്ന് അർത്ഥമുണ്ട്. അത് ഭാവനയിലൂടെ കണ്ടെത്തുന്നതാണ്. പേരും പ്രതിഭയും എന്ന് പറഞ്ഞാൽ ഒരു പേര് ഒരു പ്രതിഭയാണെങ്കിൽ സ്വർഗത്തെ കുറിച്ച് നമുക്ക് പറയാം. സ്വർഗം ഒരു വിഷയമാണ്, അതാ പ്രപഞ്ചം എന്ന് പറഞ്ഞാൽ അതാണെങ്കിൽ അതിനെയും നമുക്ക് പറയാം. നമ്മുടെ ഭാവനയിൽ എവിടേക്ക് എത്തിച്ചേരാൻ പറ്റുമോ അതെല്ലാം നമുക്ക് പ്രപഞ്ചം എന്ന് പറയാം. ഇപ്പൊ തത്വചിന്തയെ സംബന്ധിച്ച് പ്രപഞ്ചം എന്ന് പറയുന്ന ഇത് ഇതിന്റെ ആവശ്യമേ ഉള്ളൂ. ഇതിൽ കൂടുതൽ പ്രപഞ്ചത്തെ കുറിച്ച് അറിയേണ്ട കാര്യമില്ല. ഭൗതിക ശാസ്ത്രത്തിനാണ് കൂടുതൽ ആവശ്യം വരുന്നത്. അത് മനുഷ്യന്റെ ജീവിത സൗകര്യങ്ങൾക്കും മറ്റും മനുഷ്യന്റെ ഭൗതികമായ വളർച്ചയ്ക്കുമൊക്കെ പ്രപഞ്ചത്തെ കുറിച്ചുള്ള കൂടുതൽ അറിവ് ആവശ്യമാണ്. തത്വചിന്തയിൽ അതിന്റെ ആവശ്യമില്ല. അവിടെ എന്താണ്, പ്രപഞ്ചത്തെ ഒരു വിഷയമായിട്ട് അറിഞ്ഞാൽ നിങ്ങളുടെ വ്യത്യാസം. കാരണം ഇവിടെ ആത്യന്തികമായിട്ട് എന്താണ് പറയാൻ പോകുന്നത്, ഈ പ്രപഞ്ചം പരമാർത്ഥമല്ല, പ്രപഞ്ചം പരമാർത്ഥമല്ല എന്ന് പറയുന്നതിന് വേണ്ടിയിട്ട് പ്രപഞ്ചത്തെ കുറിച്ച് കൂടുതൽ പഠിക്കേണ്ട കാര്യം, അതിന്റെ ആവശ്യം. പിന്നെ എന്താണ് നമുക്ക് നിലവിലിരിക്കുന്ന പ്രപഞ്ച അനുഭവം എന്താണ് അത് മനസ്സിലാക്കുക. നമ്മുടെ നിലവിലിരിക്കുന്ന പ്രപഞ്ച അനുഭവം എന്ന് പറയുന്നത് അറിയപ്പെടുന്നതെന്തോ അതാണ് പ്രപഞ്ചം. അത് ഇന്ദ്രിയങ്ങളിലൂടെ അറിഞ്ഞാലും മനസ്സുകൊണ്ടറിഞ്ഞാലും ഭാവനയിലൂടെ അറിഞ്ഞാലും എല്ലാം അതാണ് പ്രപഞ്ചം. തത്വചിന്തയ്ക്ക് ഇത്രയുടെ ആവശ്യമാണ്. തത്വചിന്തയുടെ പ്രയോജനം എന്താണ്, തത്വം എന്താണെന്ന് അറിയുക, അത്രയും അതുകൊണ്ടാണ് തത്വചിന്തകന്മാരെല്ലാം പ്രപഞ്ചത്തെ ഇങ്ങനെ നിർവചിക്കുന്നത്. ഇത് പ്രപഞ്ചത്തിന്റെ നിർവചനമാണ്. നാമവും രൂപവും അതിന്റെ ബോധവും ഇതിൽ അനുഭവപ്പെടുന്നതാണ് പ്രപഞ്ചം. ഇതാണ് പ്രപഞ്ച നിർവചനം, തത്വചിന്തകന്മാരുടെ നിർവചനം. അത് എല്ലാ തത്വചിന്തകന്മാരും ഇങ്ങനെ പറയില്ല, അദ്വൈതികളുടെ നിർവചനം. ബാക്കിയുള്ളവരൊന്നും ഇത് അംഗീകരിക്കില്ല. വേറെയും തത്വചിന്തകന്മാരുണ്ട് ഇവിടെയും പുറത്തുമൊക്കെയുണ്ട്, അദ്വൈതികളാണ് പറയുന്നത്. അതുകൊണ്ടാണ് ഇന്ന് അദ്വൈത ദീപിക എന്ന് പേര്. ഈ എന്താണ് പ്രപഞ്ചത്തെ കുറിച്ച് ഇങ്ങനെ നിർവചിച്ചു കഴിഞ്ഞാൽ അത് ശരിയാവും? തത്വചിന്തയിൽ ഇതാണ് ശരി. തത്വചിന്തയിൽ ഇത് ശരിയാണ്, കാരണം ഇങ്ങനെ ഒരു നിർവചനത്തിന്റെ ആവശ്യമേ ഉള്ളൂ തത്വചിന്തയിൽ. കാരണം തത്വത്തെ അറിയാനെങ്കിൽ തത്വത്തെ ഇങ്ങനെ നിർവചിച്ചാൽ തത്വത്തെ അറിയാം. അതുകൊണ്ട് തത്വചിന്തകന്മാരുടെ കാഴ്ചപ്പാട് വേറെയാണ്, ഭൗതിക ശാസ്ത്രജ്ഞന്മാരുടെ കാഴ്ചപ്പാട് വേറെയാണ്. രണ്ടു വഴിക്ക് അവർ ചിന്തിക്കുന്നു. അതാണ് ഇത് നമ്മൾ മനസ്സിലാക്കുന്നത്. ഓ പേരായിരം എണ്ണമറ്റ പേരുകൾ, പ്രതിഭയായിരം എണ്ണമറ്റ അറിവ്, ചിന്ത എന്നും പറയും ചിന്തകൾ പ്രതിഭയ്ക്ക്. ഇങ്ങ് ഈ പ്രപഞ്ചാനുഭവത്തിൽ ഇവറ്റിൽ അവറ്റൽ ഇവറ്റൽ എന്നല്ല അവറ്റൽ, ഈ പേരിലും പ്രതിഭയിലും ആരാൽ എഴും സർവത്ര പ്രകടമാകുന്ന വിഷയം ആയിരമാം പ്രപഞ്ചം ആണ് എണ്ണമറ്റ പ്രപഞ്ചം. എല്ലാം എണ്ണമറ്റിരിക്കുന്നു, പേരെണ്ണമറ്റിരിക്കുന്നു, പ്രതിഭ എണ്ണമറ്റിരിക്കുന്നു. അതുകൊണ്ട് പ്രപഞ്ചവും അസംഖ്യമാണ്. ഇവിടെ പ്രപഞ്ച എണ്ണമറ്റെന്ന് വെച്ചാൽ അനന്ത പ്രപഞ്ചം, എണ്ണിയാലൊടുങ്ങാത്ത പ്രപഞ്ചം. ഈ പ്രപഞ്ചത്തെ ഇവിടെ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഈ പേര് പ്രതിഭ നാമരൂപ അറിവ് ഇതിൽ ഒതുക്കുകയാണ് ചെയ്യുന്നത്, ചിന്തിക്കാനുള്ള സൗകര്യത്തിൽ. അല്ലെങ്കിൽ പിന്നെ പ്രപഞ്ചത്തെ കുറിച്ച് എങ്ങനെ ചിന്തിക്കും? ഗാലക്സികളെ കുറിച്ചൊക്കെ നമുക്ക് ചിന്തിക്കാൻ പറ്റില്ല തത്വചിന്തയിൽ. അതിന്റെ ഓരോ എന്താണ് വിശേഷങ്ങളും മനസ്സിലാക്കി അങ്ങനെ ആർക്കും പ്രപഞ്ചത്തെ കുറിച്ച് തത്വചിന്ത ചിന്തിക്കാൻ പറ്റില്ല. ഫിസിക്സിലും മറ്റും അതാ അവർ ശ്രമിക്കുന്നത്. എന്താണ് ഡാർക്ക് എനർജി, എന്താണ് ഡാർക്ക് മാറ്റർ, എന്താണ് ഗാലക്സികൾ, ഇങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ച് അവര് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, ചിന്തിക്കാൻ ശ്രമിക്കുകയാണ്. തത്വചിന്തയിൽ അത് നടക്കുന്ന കാര്യമില്ല. തത്വചിന്തയിലെ ചുരുക്കി മനസ്സിലാക്കുകയാണ്. അതിനാണ് ഇങ്ങനെ ഒരു നിർവചനം പ്രപഞ്ചത്തിന് കൊടുത്തത്. പോരായതിൽ നേരിത് ഈ കാര്യം പറയുന്നതിന് വേണ്ടിയിട്ടാണ് പ്രപഞ്ചത്തെ ഇങ്ങനെ നിർവചിച്ചത്. ഇങ്ങനെ നിർവചിച്ചാലേ പ്രപഞ്ചം നേരല്ല എന്ന് പറയാൻ പറ്റും. പ്രപഞ്ചം നേരല്ല എന്ന് വെച്ചാൽ പ്രപഞ്ചം പരമാർത്ഥമല്ല. പ്രപഞ്ചം പരമാർത്ഥം അല്ല. പരമാർത്ഥം എന്ന് പറയുന്ന ഇവിടെ എന്താണ്? അറിവാണ്, അല്ലെങ്കിൽ ബ്രഹ്മമാണ്, അല്ലെങ്കിൽ സത്തയാണ്, അല്ലെങ്കിൽ ബോധമാണ്. ഇവിടെ പരമാവധി ബോധം അത്രയെന്ന് പറയും. ആ ബോധമാണ് പരമാർത്ഥം. അതുകൊണ്ട് ഇത് പരമാർത്ഥമല്ല, അത് പരമാർത്ഥമല്ല എന്ന് പറയുന്നതിന് പകരം തിരിച്ചു പറയുന്ന എന്താണ്? ഇത് ഓരായിൽ നേര് ചിന്തിക്കാതിരുന്ന ഇത് പരമാർത്ഥമാണ്. ചിന്തിക്കാതിരുന്നാൽ പരമാർത്ഥമാണെന്ന് പറഞ്ഞാൽ ചിന്തിച്ചാൽ പരമാർത്ഥമല്ല. ഇന്നു മുമ്പ് പറഞ്ഞ രീതിയിൽ പറഞ്ഞിട്ടൊക്കെ ചിന്തിക്കണം. ഇത് പ്രപഞ്ചം കേവലമൊരു വിഷയമാണ്, പ്രപഞ്ചം ഒരു കേവലമായ വിഷയമാണെന്ന് ചിന്തിച്ചാൽ ഇത് നേരല്ല. അല്ല, പ്രപഞ്ചത്തെ ഭൗതികപരമായി ചിന്തിച്ചാൽ ഇത് നേരാണ്. ഫിസിക്സിലും കെമിസ്ട്രിയിലും ഒക്കെ പഠിക്കുമ്പോൾ എന്താണ്, അവരിതിന് നേരാണ് യഥാർത്ഥമാണെന്നുകൊണ്ടാണ് പഠിക്കുന്നത്. അത് പഠിക്കുന്നതിന്റെ വഴി വേറെ, അവർ ചിന്തിക്കുന്ന വേറെ വഴി. അവർ തത്വത്തെ അറിയാൻ വേണ്ടി ചിന്തിക്കുന്നതാണ്. അവർക്ക് അങ്ങനെ ഒരു താല്പര്യമുണ്ട്. പരമാർത്ഥം അറിയണമെന്ന് പറഞ്ഞ് ചിന്തിക്കാറില്ല ഭൗതിക ശാസ്ത്രത്തിൽ. ഭൗതിക ശാസ്ത്രത്തിൽ പരമാർത്ഥം എന്ന് പറയുന്ന ഒന്നില്ല. അങ്ങനെയൊന്നും അവർ കണക്കാക്കുന്നുണ്ട്. ഓരോ വസ്തുക്കളുടെയും ഘടനയെ മനസ്സിലാക്കുക, മനസ്സിലായി കഴിഞ്ഞാൽ വീണ്ടും കൂടുതൽ മനസ്സിലാക്കുക. അങ്ങനെ എന്താണ്, ഓരോ വസ്തുവിനെയും ഘടനയെ കൂടുതൽ കൂടുതൽ കൂടുതൽ മനസ്സിലാക്കുകയാണ്. അതിനൊരു അവസാനം അവർ പറയുന്നില്ല. അവസാനം ഇന്നടത്തി എന്നും അവസാനം അറിഞ്ഞു തീരും, അങ്ങനെ ഭൗതികശാസ്ത്രത്തിനൊരു കാഴ്ചപ്പാടില്ല. ഒരു വസ്തുവിന്റെ ഘടന എങ്ങനെയാണെന്ന് മനസ്സിലായി കഴിഞ്ഞാൽ വീണ്ടും പഠിക്കുമ്പോൾ അതെല്ലാം മനസ്സിലാവും, കൂടുതൽ മനസ്സിലാവും. അങ്ങനെ അങ്ങനെ പോകും. പരമാർത്ഥം അങ്ങനെ ഒരു കാഴ്ചപ്പാട് ഭൗതികശാസ്ത്രത്തിൽ. ഇവിടെ എന്താണ്, പരമാവധി ബോധമത്രേ, ഇത് പരമാർത്ഥം ബോധമാണെന്നാണ്. അതുകൊണ്ടാണ് പറയുന്നത് ഓരോയ്ക്കും നേരെ. നിങ്ങള് ഈ രീതിയിൽ തത്വചിന്താപരമായി ചിന്തിച്ചില്ലെങ്കിൽ പ്രപഞ്ചസത്യമാണ്, എന്നുവെച്ചാൽ ഭൗതികമായി ചിന്തിച്ചാൽ പ്രപഞ്ചസത്യമാണ്. ഭൗതിക ശാസ്ത്രത്തിൽ അവസാന വാക്ക് അങ്ങനെ ഒന്നില്ല. അതുകൊണ്ടാണ് ഒരു പരമാർത്ഥമൊന്നും പറയാത്തത്. ഏതെങ്കിലും ഒരാൾ കണ്ടെത്തി ഇതാ എല്ലാം അവസാനിച്ചു, ഇതാണ് പ്രപഞ്ച രഹസ്യം, അങ്ങനെ ആർക്കും പറയാൻ പറ്റില്ല. കാരണം മനുഷ്യൻ ഇന്ന് കണ്ടെത്തിക്കൊണ്ടേയിരിക്കുകയാണ്. ചില പൊട്ടന്മാർ പറയും എന്താണ്, ഇവരോട് പറയുന്നതൊക്കെ സയൻസിന്റെ ഏറ്റവും വലിയ കണ്ടുപിടുത്തമാണ്, അത് അബദ്ധമാണ്. എന്തുകൊണ്ട് അബദ്ധമാണ്? സയൻസ് ഒരിക്കലും പറയുന്നില്ല ഞങ്ങൾ കണ്ടെത്തിയ അവസാനത്തെ കണ്ടെത്തലാണ് പരമാർത്ഥമാണെന്ന് പറയുന്നില്ല. ഗുരു പറയുന്നത് അങ്ങനെയല്ല. അല്ലെങ്കിൽ അദ്വൈതികൾ പറയുന്നത് എന്താണ്, ഞങ്ങൾ കണ്ടെത്തിയത് പരമാർത്ഥമാണ്. ഭൗതികശാസ്ത്രത്തിൽ അങ്ങനെ ഒരു പരമാർത്ഥ ചിന്തയില്ല. അതവർക്കൊരു വിഷയമേ അല്ല. അറിയുക അറിയുക അറിഞ്ഞുകൊണ്ടേ ഇരിക്കുക. അപ്പൊ ഇന്ന് ഐൻസ്റ്റീൻ കണ്ടെത്തിയാണെന്ന് പറഞ്ഞാൽ നാളെ വേറെ ആണെന്ന് പറയും, അത് ശരിയല്ല. പറഞ്ഞത് അംഗീകരിച്ചേ പറ്റും, ശാസ്ത്ര ലോകം അത് അംഗീകരിച്ചേ പറ്റും. അദ്വൈതികൾ പറയുന്ന അതല്ല, ഞങ്ങൾ പറയുന്നത് പരമാർത്ഥമാണ്. പ്രപഞ്ച കാരണം എന്താണ്, പ്രപഞ്ചത്തിന്റെ സത്യം എന്താണ്, അത് പരമാർത്ഥമാണ്, അതാണ് ബോധം എന്ന് പറയുന്നത്. ഏതെങ്കിലും ഭൗതികശാസ്ത്രജ്ഞൻ പറഞ്ഞെന്നിരിക്കട്ടെ ബോധമാണ് പരമാർത്ഥം എന്ന് പറഞ്ഞാൽ പറയാം, അത് ഇന്നത്തെ നിങ്ങളുടെ കാഴ്ചപ്പാട്, നാളെ ഇതായിരിക്കണമെന്നില്ല. നാളത്തെ കാഴ്ചപ്പാട് ബോധം, അങ്ങനെ പറയാനുള്ള സ്വാതന്ത്ര്യം ഭൗതികശാസ്ത്രത്തിനുണ്ട്. ഇന്ന് പറഞ്ഞ അവസാനമാണെന്ന് പറയാൻ പറ്റില്ല. അതുകൊണ്ട് ഭൗതികശാസ്ത്രത്തിന്റെ ഇന്ന് കണ്ടെത്തിയ കാര്യങ്ങളൊന്നുമല്ല ഗുരു പറയുന്നു. ആ ബോധം പരമാർത്ഥമാണെന്ന് ഗുരുവിന് ആത്മീയമായി പറയാം. പക്ഷെ ബോധം പരമാർത്ഥമെന്ന് ഭൗതികമായി പറയാൻ പറ്റില്ല, അതാണ് വ്യത്യാസം. അവരെന്ത് ചെയ്യും, അവിടെ നിന്ന് മുമ്പോട്ട് പോയിക്കൊണ്ടേ ഇരിക്കും. അതാണ് അതിന്റെ പ്രത്യേകത. ഒരാള് എന്നോട് ഒരിക്കൽ ഒരു പുസ്തകം എഴുതി കൊണ്ടുവന്നു, ഭൗതിക ശാസ്ത്രജ്ഞനാണ്, എന്നോട് പറഞ്ഞത് ഇന്ന സയന്റിസ്റ്റ് പറഞ്ഞിരിക്കുന്നു, മറ്റേ സയന്റിസ്റ്റ് പറഞ്ഞു, മാക്സ് പ്ലാങ്ക് അങ്ങനെ പറഞ്ഞു, മറ്റേ ആളിങ്ങനെ പറഞ്ഞു, അതൊക്കെ പറഞ്ഞിരിക്കുന്നു, കൊണ്ട് ഗുരുദേവൻ ഇതൊക്കെയാണ് പറഞ്ഞിരിക്കുന്നതെന്ന് പറഞ്ഞു. നമ്മൾ സമ്മതിച്ചു, അപ്പം ഗുരുദേവൻ പറഞ്ഞു അത് കൊണ്ട് ഒരു സന്തോഷമായി പോയി. അങ്ങനെ അല്ല എന്നെങ്ങാനും പറഞ്ഞിരുന്നെങ്കിൽ എനിക്കൊരു ശത്രു കൂടെ ഉണ്ട്, ഞാനൊന്നും വേണ്ടി ആണെന്ന് പറഞ്ഞു കൂട്ടു. പബ്ലിക്കിനോട് നമുക്കിതൊന്നും പറയാൻ പറ്റില്ല. പബ്ലിക്കിന്റെ മുമ്പിൽ നമ്മൾ ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവർക്കതൊന്നും ഉൾക്കൊള്ളാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഞാൻ ഇവിടെ ഇരുന്ന് രഹസ്യമായി പറയുന്നത് കൊണ്ട്. ഇവിടെ പബ്ലിക്കിന് ക്ലാസ് എടുക്കാനൊക്കെ ഇവര് എന്നോട് പറഞ്ഞു, ഞാൻ ഒഴിഞ്ഞു മാറുകയാണ് ചെയ്തു. കാരണം ഇതാണ്, അവരെ മുമ്പിൽ ചെന്ന് നമ്മൾ പറയണം ഗുരു ഐൻസ്റ്റീനെ കാണും വലിയ സയന്റിസ്റ്റ് ആണെന്ന് പറയും, എന്നാലേ അവർക്ക് ഇഷ്ടപ്പെടത്തും. നിങ്ങളൊക്കെ അതൊക്കെ പറഞ്ഞായിരിക്കും, ഒരു സ്വാമിമാരൊക്കെ അതൊക്കെ ആയിരിക്കും പറയും, ജനങ്ങൾക്ക് അതൊക്കെ ഇഷ്ടം. അതല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറയും നമ്മളെന്തോ അസൂയ കൊണ്ട് പറയണം എന്ന്, അല്ലെങ്കിൽ ഗുരുവിനെ ചെറുതാക്കാൻ പറയണം എന്ന്. രണ്ടും രണ്ടാണെന്ന് പറഞ്ഞാൽ മനസ്സിലാക്കുന്ന ആൾക്കാർ ഗുരുവിന്റെ വഴി തത്വചിന്തയുടെ വഴിയാണ്, സയൻസിന്റെ വഴിയല്ല. ഗുരു കെമിസ്ട്രി പഠിച്ചില്ല, ഫിസിക്സ് പഠിച്ചില്ല, ഐൻസ്റ്റീനെ പഠിച്ചില്ല, ആരും പഠിച്ചില്ല. ഗുരു ജീവകാലം മുഴുവൻ ചിന്തിച്ച എന്തിനെ കുറിച്ച്? ആത്മീയമായാണ് ചിന്തിച്ചത്, തത്വചിന്താപരമായാണ് ചിന്തിച്ചത്. അപ്പൊ അതിൽ കണ്ടെത്തിയ പരമാർത്ഥമാണ് ഗുരു രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നത്. അവിടെയാണ് പറയുന്നത് എന്ത്, ഇത് പോരായിൽ നേരെ, നിങ്ങൾ ചിന്തിക്കാതിരുന്നു കഴിഞ്ഞു. ആത്മീയമായി ചിന്തിച്ചില്ലെങ്കിൽ ഇത് നേരാണ്, ആത്മീയമായി ചിന്തിച്ചാൽ ഇത് എന്താണ്, അസത്യമാണ്. ഇത് ഒരുപാട് നമ്മൾ സ്വയം തന്നെ ചിന്തിച്ചു മനസ്സിലാക്കേണ്ട കാര്യമാണ്. വാക്കിന്റെ അർത്ഥം പറഞ്ഞുകൊണ്ട് തീരുന്ന ഒരു സംഗതിയല്ല. ഗുരു പറഞ്ഞതാണ്, ഗുരു എല്ലാം അറിയുന്ന ആളാണ്, ഗുരു പറഞ്ഞതുകൊണ്ട് ഇത് ശരിയാണ്, അങ്ങനെയല്ല അതിരിക്കേണ്ടത്. ഗുരു പറഞ്ഞതിന്റെ ശരി നമ്മൾ ചിന്തിച്ച് മനസ്സിലാക്കണം. ഗുരു പറഞ്ഞ ശരിയെന്ന് വിശ്വസിച്ചാ പോരാ, വിശ്വാസം നല്ലത് തന്നെ, അവിശ്വാസത്തിൽ ഒതുങ്ങാൻ പാടില്ല. അതുകൊണ്ടിത് ഒരുപാട് ചിന്തിച്ച് മനസ്സിലാക്കേണ്ട ഒരു വിഷയമാണ്. എങ്ങനെയാണ് ആത്മീയമായി ഇങ്ങനെ ഒരാശയത്തെ പറയുന്നത്? അത് വ്യക്തമാക്കി തരാൻ വേണ്ടി അദ്വൈതികൾ സാധാരണ പറയുന്ന ഒരു പ്രസിദ്ധമായ ഉദാഹരണം പറയുകയാണ്. ചിനാവ് ഉണരും വരേക്കും നേര. സ്വപ്നം എന്ന് പറയുന്നത് ഉണരുന്നത് വരെ നേരാണ്, അതിലാർക്കും സംശയമില്ല. കാരണം സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുമ്പോൾ സ്വപ്നം കാണുന്നവൻ അത് സത്യമായിട്ട് അനുഭവപ്പെടും. എന്ന് പറഞ്ഞാൽ ഈ പ്രപഞ്ചം അനുഭവിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മളിതിനെ സത്യമായി അനുഭവിക്കുന്നു. സത്യമല്ലാന്ന് നമ്മൾക്ക് അറിയണമെങ്കിൽ അത് തത്വചിന്താപരമായി ചിന്തിക്കുന്നു, ആത്മീയമായി ചിന്തിക്കുന്നു. അതും ഗുരു പറയുന്ന പോലെ ചിന്തിക്കണം. എങ്ങനെയെങ്കിലും ചിന്തിച്ചാൽ പോലെ എല്ലാ ആത്മീയക്കാരും ഇത് കിനാവ് പോലെയാണെന്നൊന്നും പറയത്തില്ല, അദ്വൈതികളെ പറയത്തില്ല, വേറെ ആരും പറയത്തില്ല. ഈ പ്രപഞ്ചം സ്വപ്നം പോലെ അസത്യമാണെന്ന് പറയുന്ന ഒരേ ഒരു കൂട്ടരേ ഉള്ളു, അവരെയാണ് എന്ത് പറയുന്നത്, അദ്വൈതികൾ. വേറെ ഒരു കൂട്ടരും ഇത് പറയത്തില്ല, അതുകൂടെ മനസ്സിലാവും. നമ്മുടെ ഇവിടെ തന്നെ ഒരുപാട് ദാർശനികന്മാരുണ്ട്, പ്രപഞ്ചത്തെ കുറിച്ചും ആത്മാവിനെ കുറിച്ചും ആത്മീയതയെ കുറിച്ചും ഒക്കെ പറയുന്ന ഒരുപാട് പേരുണ്ട്. അവരാരും അംഗീകരിക്കത്തില്ല എന്താണ് പ്രപഞ്ചം സ്വപ്നം പോലെ സത്യമാണ്. അദ്വൈതികൾ മാത്രമേ അത് പറയൂ. അപ്പൊ പിന്നെ ഗുരുദേവ് പറയുന്ന അദ്വൈതമാണോ അല്ലേ എന്ന് ഇനി ആർക്കെങ്കിലും സംശയിക്കണം. പ്രപഞ്ച സ്വപ്നം പോലെയാണെന്ന് പറഞ്ഞോ, അങ്ങനെ പറയുന്നവരാണ് ആര്? അദ്വൈതി. വേറൊന്നും പറയണ്ട, ഇത്രയും പറഞ്ഞോ. പ്രപഞ്ച സ്വപ്നം പോലെ അസത്യമാണെന്ന് പറഞ്ഞാൽ അവൻ അദ്വൈതി. ഇത്രയും പറഞ്ഞോ. എന്തുകൊണ്ട്? വേറെ ഒരാൾക്കും അത് പറയാൻ പറ്റില്ല. ഇഷ്ടാദ്വൈതിയുണ്ട്, മറ്റ് ദ്വൈതികളുണ്ട്, അവർക്കാർക്കും അത് പറയാൻ പറ്റില്ല. പിന്നെ ഇതുപോലെ പറയുന്ന വേറൊരു കൂട്ടരുണ്ട്, വിജ്ഞാനവാദികൾ. പക്ഷെ അത് ഈ പറയുന്ന പോലെയല്ല. അതാണ് അടുത്ത് പറയുന്നത്. എന്താണ്? ഉണർന്നളവ് ഉണർന്നവനാം അശേഷം. ഉണർന്നളവെന്ന് വെച്ചാൽ ഉണരുമ്പോൾ എന്നർത്ഥം. ഉണർന്നവനാം അശേഷം. ഉണർന്നവൻ അശേഷം എന്ന് വെച്ചാൽ ശേഷിക്കുന്നു. ഉണർന്നവനാം എന്ന് പറഞ്ഞാൽ ഉണർന്നവൻ മാത്രമാണ് ശേഷിക്കുന്നത് എന്ന് പറഞ്ഞാൽ സ്വപ്നമല്ല ശേഷിക്കുന്നത്. പിന്നെ സ്വപ്നത്തിന്റെ ചില സ്മരണകളെ ശേഷിക്കും, സ്വപ്നം ശേഷിക്കില്ല. എന്താണോ നമ്മൾ യഥാർത്ഥമായി സത്യമായി കണ്ടുകൊണ്ടിരുന്ന ആ സ്വപ്നം ശേഷിക്കില്ല. കൊണ്ടാണ് ഉണർന്നവനാം, ഉണർന്നവൻ മാത്രം അശേഷം എന്ന് വെച്ചാൽ ശേഷിക്കുന്നു. ഇത് പറഞ്ഞാണ്, ഇതുകൂടെ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അദ്വൈതി തന്നെ. ഉണർന്നവൻ ശേഷിക്കുന്നു എന്ന് വിജ്ഞാനവാദികളും മറ്റും പറയത്തില്ല. അവർക്ക് അത് പറയാൻ പറ്റില്ല. ശൂന്യവാദിക്ക് പറയാൻ പറ്റത്തില്ല. വേറെ ഒരു ഒരു മനുഷ്യനും പറയാൻ പറ്റില്ല. ഒരു തത്വചിന്തകനും പറയാൻ പറ്റില്ല. ആകെ പറയുന്ന ആര്? അദ്വൈതിയാണ് ഈ പറയുന്നത്. സ്വപ്നത്തെ അറിഞ്ഞുകൊണ്ടിരുന്നപ്പോൾ സത്യമായി അനുഭവിച്ചു എന്ന് എല്ലാവരും പറയും. പക്ഷെ സ്വപ്നത്തിൽ നിന്ന് ഉണർന്നു കഴിഞ്ഞാൽ സ്വപ്നം കണ്ടവൻ മാത്രം ശേഷിക്കുന്നു എന്ന് ഈ ചിന്തകന്മാരിൽ അദ്വൈതിക്ക് മാത്രമേ പറയാൻ പറ്റൂ. അതാണ് അതിന്റെ പ്രത്യേകത. ഇനി ചില കൂട്ടന്മാര് പറയുന്നത്, ഗുരു പറയുന്നത് കാശ്മീരി ശൈവിസമാണ്. അവിടെ ഇത് പറയത്തില്ല. അവിടെ പറയുന്നത് എന്താണ്? പ്രപഞ്ചവും സത്യമാണ്. ഈ പറയുന്ന പോലെ എന്താണ്? ഉണർന്നു കഴിഞ്ഞാൽ അവൻ മാത്രമേ ഉള്ളൂ എന്നുള്ളതല്ല. നമ്മൾ ഈ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ പ്രപഞ്ച സത്യമെന്നാണ് അവിടെ പറയുന്നത്. പോരായെങ്കിൽ നേരിടുന്ന അവർ പറയത്തില്ല. പിന്നെ എങ്ങനെ ഇത് കാശ്മീരി ശൈവിസോ? ഒരിക്കലും പറയാൻ പറ്റില്ല. ഇത്രയും കൃത്യമായി ചിന്തിച്ചില്ലെങ്കിൽ മാത്രമാണ് ഇത് സത്യം എന്ന് പറയുമ്പോൾ. പ്രപഞ്ചം അവർ പറയുന്നത് എന്താണ്? പരമാർത്ഥം എന്ന് പറയുന്നത് ബോധമാണ്, അതവർ പറയും. കാശ്മീരി ശൈവിസത്തിലും പറയുന്നത് എന്താണ്? പരമാർത്ഥം എന്ന് പറയുന്നത് ബോധമാണ്. ശിവൻ എന്ന് പറഞ്ഞാൽ ബോധമാണ്. ശിവനാണ് അവിടുത്തെ തത്വം. ബോധത്തിൽ തന്നെ അവർ ശിവനെന്ന് പറയും. പ്രപഞ്ചമോ, പ്രപഞ്ചം എന്ന് പറയുന്ന അവർ പറയുന്ന ഈ ബോധം എന്ന് പറയുന്നത് കട്ടി പിടിച്ചതാണ് പ്രപഞ്ചം. അവരുടെ അഭിപ്രായം ബോധം ഘനീഭവിച്ചതാണ് പ്രപഞ്ചം. അതുകൊണ്ടെന്താണ്? ബോധം സത്യമാണ്, പ്രപഞ്ചവും സത്യമാണ്. നിങ്ങൾ വെള്ളം എടുത്തു വെച്ചിട്ട് തണുപ്പിച്ചാൽ എന്താവും? ഐസാവും. വെള്ളവും സത്യമാണ്, ഐസും സത്യമാണ്. ബോധം കട്ടി പിടിച്ചതാണ് പ്രപഞ്ചം എന്ന് എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? ഏ ആ അതെ. അത് എവിടുന്നാ സാറിന് കിട്ടിയത്? വാസിഷ്ഠത്തിൽ നിന്നാണ്. വാസിഷ്ഠത്തെ എവിടുന്ന് വന്നു? കാശ്മീരി ശൈവിസത്തിൽ നിന്ന്. അത് കാശ്മീരി ശൈവിസത്തിന്റെ കാഴ്ചപ്പാടാണ്. ബോധം ഘനീഭവിച്ചതാണ് പ്രപഞ്ചം. പക്ഷെ അങ്ങനെ പറയുമ്പോൾ ഇതെന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ പറയുന്നത് ബോധവും സത്യമാണ്, അതുപോലെ സത്യമാണെന്ത് പ്രപഞ്ചവും. പ്രപഞ്ചം അസത്യമാണ് മിഥ്യയാണെന്ന് പറയാൻ പറ്റില്ല, അങ്ങനെ പറഞ്ഞു. പക്ഷെ വാസിഷ്ഠത്തിൽ അതുണ്ട്. ഇവിടെ ഇപ്പൊ ഗുരു പറയുന്ന അതല്ല, ആണ് ഇതിന്റെയൊക്കെ വ്യത്യാസങ്ങളൂടെ മനസ്സിലാക്കുന്നത്, ഇതിന്റെയൊക്കെ പരസ്പര ബന്ധം. സാറ് പറഞ്ഞത് ശരിയാണ്, വാസിഷ്ഠത്തിൽ അങ്ങനെയാ പറയുന്നത്. ബോധം ഘനീഭവിച്ചു, അപ്പൊ വെള്ളം ഘനീഭവിച്ചാൽ അത് വെള്ളം തന്നെയാണ്, അത് സത്യം തന്നെയാണ്, അതിലൊരു കുഴപ്പമില്ല. പ്രപഞ്ചം മിഥ്യയാണെന്ന് അവരംഗീകരിക്കില്ല, അതിന് ഏറ്റവും വലിയ വ്യത്യാസം. പിന്നെ അതുപോലെ ഗുരുവിന്റെ ചില പദ്യങ്ങളെയൊക്കെ അങ്ങനെ വ്യാഖ്യാനിക്കാം, അത് വ്യാഖ്യാനിക്കാൻ പറ്റില്ല എന്ന് പറയുന്നില്ല. ചില പദ്യങ്ങളൊക്കെ വേണമെങ്കിൽ എന്ത് ചെയ്യാം, അതുപോലെയും വ്യാഖ്യാനിക്കാം. സകലതും ഉള്ളത് തന്നെ സർവ്വവും സത്യമാണ്, ബോധം ഘനീഭവിച്ചാണ് സകലത്. അങ്ങനെയൊക്കെ ചില സ്ഥലങ്ങളിൽ വ്യാഖ്യാനിക്കാൻ പറ്റില്ല എന്ന് പറയുന്നില്ല. ഞാനിപ്പോ ഇതിനെ കുറിച്ച് പറയാം. ചില സ്ഥലങ്ങളിൽ വേണമെങ്കിൽ അങ്ങനെ വ്യാഖ്യാനിക്കാം, അദ്വൈതത്തിനനുസരിച്ചും അത് വ്യാഖ്യാനിക്കാം. പക്ഷെ ഇവിടെ എടുത്തു പറയുന്ന ഒരു കാര്യമാണ്, ഓരായികൻ നേരിത് ഇത് ചിന്തിക്കാതിരുന്നാൽ ഇത് സത്യമാണ്. അപ്പൊ ചിന്തിച്ചാലോ, എങ്ങനെ ചിന്തിക്കണം, അതിനു വേണ്ടിയിട്ടാണ് ഉദാഹരണം പറഞ്ഞത്. ഇതൊക്കെ ഒരു ഉദാഹരണം പറഞ്ഞേ വ്യക്തമാക്കാൻ പറ്റും. അപ്പോ സ്വപ്നത്തിൽ നിന്ന് ഉണർന്നവന് സ്വപ്ന അസത്യം എന്ന് മനസ്സിലായി. അത് ശരി, അസ്വസ്ഥതയിൽ നിന്ന് ഉണരുമ്പോഴല്ലേ, നമ്മളിപ്പോ ഇതെല്ലാം അനുഭവിച്ചുകൊണ്ടിരിക്കണം. അനുഭവിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇത് അസത്യം എന്നിങ്ങനെ മനസ്സിലാക്കും. അതിനാണ് ആദ്യം പറഞ്ഞത്, എന്താണ് ഈ പ്രപഞ്ചം എന്ന് പറയുന്നത് കേവലം ഒരു അനുഭവ വിഷയം മാത്രമാണ്, അതിനാ അതിൽ കൂടുതൽ അതിനകത്തൊന്നുമില്ല. അത് എന്തിൽ അനുഭവിക്കുന്നു, ഇതിന്റെ നാമം, ഇതിന്റെ രൂപം, ഇതിന്റെ ചിന്ത, അതിക്ക് അതിന് വിഷയമായിരിക്കുന്നതാണ്. അതിനപ്പുറം അതിനകത്തൊരു സത്ത പ്രപഞ്ചത്തിനില്ല. എന്നാൽ ഇവിടെ വേറൊരു സത്തയുണ്ട്, അതുകൊണ്ടാണ് പറഞ്ഞത് ഉണർന്നവനാം അശേഷം, ഉണർന്നവൻ ശേഷിക്കും എന്ന് പറഞ്ഞതാണ്. അപ്പൊ ഈ പ്രപഞ്ചത്തിന്റെ തത്വം മനസ്സിലാക്കി കഴിഞ്ഞാൽ ആ തത്വത്തെ മനസ്സിലാക്കുന്നവൻ ശേഷിക്കും, അവൻ സത്യമാണ്. പ്രപഞ്ചം മിഥ്യയാണെന്ന് മനസ്സിലാക്കുന്നവൻ സത്യമാണ്. അതാണ് ഇവിടെ സത്യവും മിഥ്യയും രണ്ടും വരുന്നത്. സ്വപ്നത്തെ അസത്യമൊന്നും മനസ്സിലാക്കാൻ വേണ്ടി ഉണരേണ്ടി വന്നു. അങ്ങനെ മനസ്സിലാക്കിയപ്പോൾ അവനെന്തായി, മനസ്സിലാക്കിയവൻ സത്യമായി. അതുപോലെ ഈ പ്രപഞ്ചം അസത്യമാണെന്നൊരാൾ മനസ്സിലാക്കിയാൽ ആ മനസ്സിലാക്കുന്ന അവനെന്തായിരിക്കും, സത്യമായിരിക്കും. അതിനു വേണ്ടിയിട്ടാണ് ഈ ഉദാഹരണം പറഞ്ഞത്. അത് വിശദീകരിക്കാൻ വേണ്ടിയിട്ടാണ് ആദ്യം പേരും പ്രതിഭയും രണ്ടും പറഞ്ഞത്. ഒരാൾ എഴുതിയിരിക്കുന്ന, ഞാൻ ഈ കാശ്മീരി ശൈവത്തിന്റെ കാര്യം പറഞ്ഞതാണ്, അതുകൊണ്ട് പ്രതിഭ എന്ന് പറയുന്ന ശബ്ദം ഇനി വന്നിരിക്കുന്നു, അത് കാശ്മീരി ശൈവിസത്തിൽ ഒക്കെ ശരിയാണ് എന്ന് വിചാരിച്ച് ബാക്കി പറഞ്ഞിരിക്കുന്നുവെന്നും അതിനോട് യോജിക്കത്തില്ല. ഒരു ശബ്ദം വന്നെന്ന് വിചാരിച്ച് ശരിയാകത്തില്ലല്ലോ. ഉണർന്നവനെ ശേഷിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ശേഷിക്കുന്നുള്ളൂ എന്ന് പറഞ്ഞു, ഉണർന്നവൻ സത്യമാണെന്നാണ്. അപ്പൊ സ്വപ്നം എന്തായി, സ്വപ്നം സത്യമാവും. സ്വപ്ന സത്യം എന്നാലും പറയത്തില്ലല്ലോ. അതുപോലെ പ്രപഞ്ചവും അസത്യമാണെന്ന്, അടുത്ത് ഇന്ന് വരുന്നിടത്ത് എന്താണ് നേരല്ല ദൃശ്യം എന്നൊക്കെ പറയുന്നിടത്ത് അത് വ്യക്തമായും പറയും. പ്രപഞ്ചം അസത്യമാണ് എന്ന് പറയും. അത് ഇതിലാണ് അത് കൃത്യമായും പറയുന്നത്. രജ്ജുവിലെ സർപ്പം പോലെ, കയറ്റിൽ കാണുന്ന പാമ്പ് പോലെയുള്ള പ്രപഞ്ചം എന്നൊക്കെ പറയുന്ന ഇതാണ്. ഇത് കാശ്മീരി ശൈവിസക്കാർ ഇതൊന്നും അംഗീകരിക്കില്ല, വേറെ ആരും അംഗീകരിക്കില്ല. പിന്നെ ഒന്നിന് വേറെ ഏതിനോട് ബന്ധിപ്പിക്കാം, അത് പറ്റും. നമ്മൾ ബന്ധങ്ങൾ കണ്ടെത്താം, ബന്ധങ്ങൾ എല്ലാത്തിനും എല്ലാമായിട്ടുണ്ട്. കാരണം ഈ ദർശനങ്ങൾക്കൊക്കെ എന്താണ്, 10-2000 വർഷത്തെ ചരിത്രമുണ്ട്. അപ്പോ ഇത് പരസ്പരമൊക്കെ ബന്ധപ്പെട്ടിരിക്കുകയല്ല, ഒന്നും സ്വതന്ത്രമെന്ന് പറയാൻ പറ്റില്ല. എല്ലാത്തിനും എല്ലാമായിട്ടും കുറെ ബന്ധം കാണും. അദ്വൈതം വരും, അതൊരു പ്രയോഗം വരും, മറ്റുള്ളവരുടെ ആശയങ്ങൾ വരും, എല്ലാം വരും. എന്നാൽ അതിന്റെ മുഖ്യമായ ആശയം ഇവിടെ പറഞ്ഞത് ഇത് സ്വപ്നം പോലെയാണോ അസത്യമാണെന്ന്. അപ്പൊ ഇത് ഈ കിടക്കുന്നത് പോലെ അങ്ങ് അർത്ഥം പറഞ്ഞാൽ മതി, ഇതിന് വലിയ മാറ്റമൊന്നും വരത്തില്ല. അന്വയിക്കുമ്പോ കറക്റ്റായി അന്വയിക്കും, കിടക്കുമ്പോൾ അർത്ഥം പറഞ്ഞാൽ വിശേഷണ വിശേഷങ്ങളെല്ലാം കറക്റ്റായിട്ട് യോജിപ്പിച്ച് അർത്ഥം പറയും. കഴിഞ്ഞാൽ തന്നെ അതൊന്നുമില്ലല്ലോ, ഉണ്ടാ സംശയം എന്തെങ്കിലും ഉണ്ടാ? ആണെന്നോ ഇവിടെയും പറഞ്ഞു, സ്വപ്നം അനുഭവിക്കുമ്പോൾ സത്യമാണ്, ഉണർന്നു കഴിഞ്ഞപ്പോ സ്വപ്നം എന്തായി. അതുപോലെ ഇതിന്റെ നമ്മളിപ്പോ അനുഭവിക്കുമ്പോ ഇതൊക്കെ സത്യമാണ്, ഇതിന്റെ യാഥാർത്ഥ്യം മനസ്സിലാക്കുമ്പോൾ ഇതും അസത്യമാണ്. ഇത് അസത്യമാണെന്ന് ബോധിക്കാം. ഇതിപ്പോ ഉദാഹരണം പറയുന്നത് യുക്തിയിലൂടെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. സ്വപ്നം ദൃഷ്ടാന്തം വെച്ച ഒരു കാര്യം ഉദാഹരണം വെച്ച് പറയുന്നത് നമ്മളൊരു യുക്തിപരമായി അതിനെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് എന്നാണ് ഉദാഹരണം വെച്ച് പറയുന്നത്. അപ്പോ ഇത് സ്വപ്നം പോലെ അസത്യമാണെന്ന് യുക്തിയിലൂടെ മനസ്സിലാക്കും. ആ യുക്തി എന്താണ്? ഇവിടെ നാമരൂപവും ചിന്തയും അതിന്റെ വിഷയമാണ്, അല്ല വേറെ ഒന്നും. അതാണ് യുക്തി. പിന്നെ സ്വപ്ന ദൃഷ്ടാന്തവും അതിനൊരു യുക്തിയാണ്, അങ്ങനെ മനസ്സിലാക്കാൻ വേണ്ടി പറയും. അതിനാണ് ഇനി പറയുന്നത് വാസസ്സു തന്ത്വിധ, ഇതൊക്കെ യുക്തികളാണ് ഇത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. യുക്തിയിലൂടെ അത് മനസ്സിലാക്കാവുന്ന നമ്മുടെ അനുഭവത്തിൽ സത്യം തന്നെയാണ്, അതിനും നിഷേധിക്കുന്നുണ്ട്. നമുക്ക് ഈ പ്രപഞ്ചത്തിൽ നമ്മുടെ ഓരോ പ്രവൃത്തികൾ ചെയ്യുമ്പോൾ ജീവിക്കുമ്പോൾ നമ്മൾ സത്യമായി കണ്ട് തന്നെ ജീവിക്കുന്നു. അങ്ങനെ സത്യമായി കണ്ട് ജീവിക്കുമ്പോഴും എന്ത് ചെയ്യുന്നു, യുക്തിയിലൂടെ അതിനെ മനസ്സിലാക്കും സത്യമല്ലാന്ന്. അത്രേ സാധിക്കും. അല്ല, പ്രപഞ്ചത്തെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ, ഇവിടെ ജീവിച്ചുകൊണ്ടിരിക്കുമ്പോൾ അസത്യം എന്നുള്ളൊരു ബോധത്തെ ആർക്കും ജീവിക്കാൻ പറ്റില്ല. സത്യം എന്നുള്ള ബോധത്തിൽ തന്നെ ജീവിക്കുന്നു. അതായത് മണ്ണിൽ നിന്ന് പാത്രം വേറെ ഇല്ല എന്നുള്ളത് യുക്തിയിലൂടെ ബോധിക്കുന്ന കാര്യമാണ്. വെള്ളം കോരുമ്പോഴും പാകം ചെയ്യുമ്പോഴുമൊക്കെ പാത്രം ഉണ്ടെന്നുള്ള ബോധത്തിൽ തന്നെയാണ് അതൊക്കെ ചെയ്യുന്നത്, യുക്തിയുടെ അടിസ്ഥാനത്തിലല്ല. അതായത് മണ്ണിൽ നിന്ന് വേറെ പാത്രമില്ല, അതുകൊണ്ട് ഈ പാത്രം കൊണ്ട് പാകം ചെയ്യാൻ പറ്റില്ല എന്നാരെങ്കിലും പറയും. അത് യുക്തിയിലൂടെ ബോധിക്കുന്ന ഒരു കാര്യമാണ്, മണ്ണിൽ നിന്ന് പാത്രം വേറെയില്ല. പക്ഷെ അനുഭവത്തിൽ എന്താണ്? മണ്ണല്ല പാകം ചെയ്യുന്ന പാത്രം, അത് പാകം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പ്രത്യേക ഒരു സാധനമാണ്. പാത്രം തന്നെയാണ് അത്, അനുഭവം. അപ്പൊ ആ അനുഭവത്തെ അംഗീകരിച്ചുകൊണ്ട് പാകം ചെയ്തുകൊണ്ടിരിക്കുമ്പോഴും യുക്തിയിലൂടെ ചിന്തിച്ചാൽ എന്ത് മനസ്സിലാകും? മണ്ണിൽ നിന്ന് വേറിട്ടൊരു സാധനമില്ല. അതുപോലെ ഇവിടെയും മനസ്സിലാക്കാൻ പറ്റും. അല്ലാതെ എന്താണ്, നമ്മള് ഈ ലോകത്ത് ജീവിച്ച് ഈ ലോകത്തേക്ക് അനുഭവിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ഇത് അസത്യമാണെന്നുള്ള ഒരു പ്രത്യേക അനുഭവം അതുണ്ടെന്നല്ല പറയും. അത് യുക്തിയിലൂടെയുള്ള ഒരു അറിവ് നമുക്കുണ്ട്, അത്രയേ ഉള്ളൂ. കാരണം നമ്മളിതിനെയൊക്കെ അറിയുന്നത് നമ്മുടെ ഇന്ദ്രിയങ്ങളിലൂടെയാണ്. ഇന്ദ്രിയങ്ങളിലൂടെ എങ്ങനെ ബോധിക്കുന്നു അങ്ങനെ നമുക്കറിയാൻ പറ്റും. ഇനി ഭ്രമം ഉണ്ടാകുന്നിടത്ത് പോലും നമുക്ക് മരുമരീചയും മറ്റും കാണുന്നു. കാണുന്ന സമയത്ത് നമ്മളെന്ത് ചെയ്യുന്നു, അതിന് സത്യമായിട്ട് തന്നെ അറിയുന്നു. ഇനി അത് അസത്യം എന്ന് അറിഞ്ഞെന്നിരിക്കട്ടെ, വീണ്ടും അത് നമ്മൾ കാണുന്ന എങ്ങനെ ജഡമായിട്ടാണ്. അസത്യം എന്ന് മനസ്സിലാക്കി, പക്ഷെ വീണ്ടും കാണുന്ന എന്താണ്, ജഡമായിട്ട്. അസത്യം എന്ന് എന്തുകൊണ്ട് മനസ്സിലാക്കി, അവിടെ നമ്മൾ യുക്തി ഉപയോഗിച്ച് ഈ സ്ഥലത്ത് ഇങ്ങനെ ഒരു വെള്ളം വരാൻ യാതൊരു സാധ്യതയുമില്ല, ഇത് സൂര്യപ്രകാശം കൊണ്ട് ആണ്. പക്ഷെ നമ്മുടെ അനുഭവം അങ്ങനെ ജലമായിട്ടാണ് അനുഭവിക്കുന്നത്, കാരണം അവിടെ തരംഗങ്ങളുണ്ട്, എല്ലാം ഉണ്ട്. അപ്പോ അസത്യമെന്ന് നമ്മൾ യുക്തിയിലൂടെ ഗ്രഹിച്ചാലും അനുഭവത്തിൽ സത്യമായിട്ട് തന്നെ നമുക്ക് തോന്നും, അനുഭവപ്പെടും. അതും ഇവിടെ ഉദാഹരണമായിട്ട് പറയും. ആ അനുഭവത്തെ നമുക്ക് മാറ്റാൻ പറ്റില്ല, അതങ്ങനെ അനുഭവിക്കാൻ പറ്റും. പിന്നെ അങ്ങനെ ഒരു അനുഭവം ഇല്ലാതിരിക്കണമെങ്കിൽ ഉറങ്ങണം, അല്ലെങ്കിൽ സമാധി പോകണം. അപ്പൊ പിന്നെ പ്രപഞ്ചാനുഭവമില്ല, സമാധി പോയി ഇങ്ങനെ ഇരിക്കും എന്നൊന്നും അറിയുന്നില്ല. കേട്ടില്ല, അല്ല ജാഗ്രതത്തിലെന്ന് വെച്ചാൽ സമാധി ഇരിക്കണമെങ്കിൽ അതിന്റെ പണി ചെയ്യണം. പണി ചെയ്തിട്ട് അത് ജാഗ്രതല്ല, വേറൊരവസ്ഥയിലേക്ക് പോകണം. വേറൊരവസ്ഥയിൽ പോയി കഴിഞ്ഞാൽ പിന്നെ ഇവിടെ ഒന്നും കാണുന്നില്ല, അത് പറ്റും. ഇവിടെ ഇത് കണ്ടുകൊണ്ടിരുന്നാൽ നമുക്കിതെല്ലാം എന്തായിട്ട് തന്നെ തോന്നും, സത്യമായിട്ട് തന്നെ തോന്നും. തോന്നലില്ല, ഇതെല്ലാം ഇതുപോലെ തന്നെ കാണും. എന്നുവെച്ചാൽ ഈ പറയുന്ന നാമവും രൂപവും പ്രതിഭയെല്ലാം തന്നെ കാണും. അതിന്റെ വിഷയമായിട്ടേ പ്രപഞ്ചത്തെ അനുഭവിക്കാൻ പറ്റും. അങ്ങനെ വിഷയമായ പ്രപഞ്ചത്തെ അനുഭവിക്കുമ്പോൾ അത് നമ്മുടെ അനുഭവം സത്യാനുഭവമാണ്. പ്രവൃത്തി അങ്ങനെ തന്നെയാണ്. ഒരു യുക്തി അനുസരിച്ച് എനിക്ക് പറയാൻ്റെ മുമ്പേ ഇരിക്കുന്ന പുസ്തകവും യുക്തിയിലൂടെ എനിക്ക് പറയാം സത്യമല്ലാന്ന്. പക്ഷെ ഞാൻ ഇതിനെ സത്യമായി കണ്ടുകൊണ്ടാണ് ഈ പുസ്തകത്തെ എടുക്കുന്നതും വായിക്കുന്നതും എല്ലാം. പുസ്തകത്തെ കുറിച്ചുള്ള ഒരു സത്യബോധത്തിലാണ് അതൊക്കെ ചെയ്യുന്നത്. അല്ലാതെ നമുക്ക് ഈ പേരും പ്രതിഭയും ഒക്കെ ഉള്ളപ്പോ ഇതിനെ ഈ രീതിയിലെ നമുക്കറിയാൻ പറ്റും. കാരണം അത് നമ്മുടെ ഇന്ദ്രിയവും നമ്മുടെ ബ്രെയിനും എല്ലാം ഉണ്ടാക്കിത്തരുന്ന ഒരു അനുഭവമാണ്. അത് നമുക്ക് മാറ്റാൻ പറ്റില്ല. അനുഭവത്തിന് നമുക്ക് മാറ്റാനും മറിക്കാനും ഒന്നും നമുക്ക് പറ്റത്തില്ല. നമ്മുടെ ഘടന എങ്ങനെയാണ്, നമ്മുടെ ബ്രെയിനിന്റെ ഘടന അതാണ്. അപ്പൊ ഇതൊക്കെ അസത്യമായി അറിയുന്നു എന്ന് പറഞ്ഞാൽ ഒരു യുക്തിയിലൂടെ അസത്യമായി മനസ്സിലാക്കുന്നു എന്ന് അതിനർത്ഥമാണ്. അപ്പൊ ഇത് വെളുപ്പാണെങ്കിൽ എനിക്ക് വെളുപ്പമെന്നേ അറിയാൻ പറ്റൂ, വേറെ ഒന്നും അറിയാൻ പറ്റില്ല. കറുപ്പാണെങ്കിൽ കറുപ്പെന്നേ അറിയാൻ പറ്റൂ. ഞാൻ പഠിച്ചിരിക്കുന്ന ശാസ്ത്രമനുസരിച്ച് ഇതൊക്കെ അസത്യമാണ് എന്നെനിക്ക് പറയാമെന്നുള്ളതേ ഉള്ളൂ. അതിനപ്പുറം നമ്മുടെ അനുഭവത്തിലൊന്നും സംഭവിക്കില്ല. ഇതറിയുന്ന ആളിനൊരു പ്രത്യേക അനുഭവം, അങ്ങനെ ഒരു അനുഭവമൊന്നുമില്ല. എല്ലാവരുടെയും അനുഭവം പോലെ തന്നെ ഇത് അറിയുന്ന ആളിനും അറിയാത്ത ആളിനും അനുഭവം ഒന്നു തന്നെയാണ്. ഇന്ദ്രിയങ്ങളിലൂടെയുള്ള അനുഭവം, പിന്നെ എന്താണ്, അയാളുടെ ചിന്തയിൽ വരുന്ന മാറ്റങ്ങളാണ്. അത് യുക്തിയിലൂടെ വരുന്ന മാറ്റമാണ്. അതാണ് ഇത് വിശദീകരിക്കുന്നത്. മറ്റൊക്കെ തെറ്റിദ്ധാരണയാണ് ആൾക്കാർ പറയുന്നത്, അങ്ങനെയാണ് ഇങ്ങനെ അറിയും മറ്റേ അറിയും. Yeah.